സ്മരിച്ചുകൊണ്ട് വരുന്ന സൂത്ര സന്ദർഭാഷ്യം അധ്യായം 3 പാദം 4 അധികരണം 16 സൂത്രം 51 ഐകം അപി അപ്രസ്തുത പ്രതിബന്ധേ തദ്ദർശനാഥ അധികരണത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പല സന്ദർഭങ്ങളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, പുതിയ വിഷയമല്ല. അതിനിവിടെ ഒരു പ്രത്യേക അധികരണത്തെ സംഗ്രഹിച്ചിരിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇവിടെ ഒന്ന് പറയുന്നത് വിദ്യാസാധനം, വിദ്യയുടെ ഉപായം. എന്തിൽ നിന്നാണ് വിദ്യ, ജ്ഞാനം ഉണ്ടാകുന്നത്? അത് സർവാപേക്ഷ ചേജ്ഞാതിശ്രുതി രസവത എന്ന് പറയുന്ന അധികരണത്തിൽ വിശദീകരിച്ച് സർവവും സാധനം. വിദ്യയ്ക്ക് ഇന്നത് എന്ന് പറയാൻ പാടില്ല, യജ്ഞാദികൾ ഉൾപ്പെടെ എല്ലാം വിദ്യയ്ക്ക് സാധനമാണ്, ജ്ഞാനസാധനങ്ങളാണെന്നുള്ളത് മുമ്പ് ചർച്ച ചെയ്ത് തീരുമാനിച്ചു. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത് ശ്രവണാദികൾ, സന്യാസം, ഇതെല്ലാം അതിന്റെ ഭാഗമായി വരുന്നു. മറിച്ച് യജ്ഞാദികൾ ഉൾപ്പെടെ എല്ലാം വിദ്യയ്ക്ക് സാധനമാണ്. അത് യജ്ഞാദികൾ എങ്ങനെ സാധനമായി തീരുന്നു എന്ന് പറഞ്ഞു, അത് ചിത്തശുദ്ധി. ഒന്ന്, അന്ധകരണത്തിന് ശുദ്ധി കൊടുത്തുകൊണ്ട് അങ്ങനെ സാധനമാകാം. പിന്നെ മറ്റൊന്നും പറഞ്ഞു, എന്താണ് അന്ധകരണത്തിന് ശുദ്ധിയെ കൊടുത്തുകൊണ്ട് യജ്ഞാദികൾ, മറ്റുള്ള എല്ലാ യോഗമോ ഭക്തിയോ എന്തു പറഞ്ഞാലും, തന്ത്രമോ മന്ത്രമോ യന്ത്രമോ എന്തായാലും ചിത്തശുദ്ധിയെ കൊടുത്തുകൊണ്ടും ആകാം. പിന്നെ മറ്റൊന്നുകൂടി പറഞ്ഞു, വാസനകളും അതെല്ലാം പൊതുവായ യോഗ്യതകൾ. യജ്ഞാദികൾ അങ്ങനെ സാധനമാകുന്നു. കേട്ടില്ല, പറഞ്ഞത് കേട്ടില്ല. ഞാൻ പറഞ്ഞത് തന്നെ പറയണം, നിങ്ങൾക്ക് പലതും തോന്നും, അതൊന്ന് ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ അതെല്ലാം യജ്ഞാദികളുടെ ഫലം എന്ന് പറയുന്നു. മറ്റൊക്കെ യോഗ്യത, അധികാരി വിശേഷങ്ങൾ. യജ്ഞാദികൾ അങ്ങനെ ഫലം കൊടുക്കുന്നു. ഒന്ന് ചിത്തശുദ്ധി, മറ്റൊന്ന് വിഘ്നങ്ങളെ നശിപ്പിച്ചുകൊണ്ട്. അതാണ് യജ്ഞാദി നേരിട്ടിടപെടുന്ന കാര്യം. അതിലൊക്കെയാണ് മറ്റുള്ളതൊക്കെ ഉണ്ട്. അത് നമ്മൾ സാധാരണ പറയുന്നത് അധികാരി വിശേഷങ്ങൾ, സമതമാദികൾ, വൈരാഗ്യം, ചിത്തേകാഗ്രത അല്ല. പക്ഷെ യജ്ഞത്തിൻ്റെ യജ്ഞാദി എന്ന് പറയുമ്പോൾ വിശേഷിച്ച് അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇവിടെ പ്രാധാന്യം അതിനാണ്. എന്നത് ചിത്തത്തിൽ ശുദ്ധിയെ ആധാനം ചെയ്തുകൊണ്ടും വിഘ്ന വിനാശത്തിലൂടെ രണ്ടു തരത്തിലാണ് യജ്ഞാദികൾ പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓർത്തു വയ്ക്കേണ്ടതല്ല, ഓർത്തു വെച്ചാൽ മറന്നുപോകും. അപ്പൊ അങ്ങനെ രണ്ടു തരത്തിൽ ഇത് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പറഞ്ഞു ഉച്ചാവചം വിദ്യാസ്വാദം. ഉച്ചാവചം എന്ന് പറഞ്ഞ എന്താ പറഞ്ഞ കേട്ടില്ല എനിക്ക്. ഒന്നുകിൽ എന്റെ തകരാറ്, കേൾവി തകരാറ്, അല്ലെങ്കിൽ പറയുന്നവരുടെ കുഴപ്പം. പറയുന്നത് വ്യക്തമായി പറയണം, ഉറച്ചത് പറയണം. ഉച്ചാവചം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്നാണോ ഉച്ചാവചം? അമ്മയും നാനാവിധം ഞാൻ വ്യക്തമായി കഴിഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ പല തരത്തിലുള്ള വിദ്യാസാധനം ഉണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഫലമാണ്. അതിന് ശ്രവണാദികൾക്കൊരു വിശേഷിച്ചൊരു പേര് പറയും. എന്താ പറയുന്നത്? ഇതെല്ലാ സാധനമാണെങ്കിലും ശ്രവണാദികൾക്കിവിടെ വിശേഷിച്ച ഒരു പേര് പറയും ഭാഷകാരൻ തന്നെ പറയും. എന്താണ്? അന്തരംഗ സാധനം എന്നുള്ളൊരു പ്രത്യേകത. എന്നുവെച്ചാ അന്തരംഗ സാധനം എന്ന് പറയാൻ എന്താ കാരണം? അങ്ങനെ അത് ജ്ഞാനോത്പത്തിയോട് അടുത്ത് നിൽക്കുന്നു. ശ്രവണാദികളെ തുടർന്ന് ജ്ഞാനോത്പത്തി നേരിട്ട് കാരണമാകുന്നു എന്ന് പറയുന്നത് ശരിയാണ്. അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ് അന്തരംഗം എന്ന് പറഞ്ഞാൽ അടുത്ത് നിൽക്കുക എന്നുള്ളതിന്, അടുത്തുള്ളതിനാണ് അന്തരംഗം എന്ന് പറയുന്നത്. ബഹിരംഗങ്ങളെന്ന് പറയുന്നത് ദൂരെയുള്ളതിന്. അതെല്ലാം ഈ മീമാംസയിലെ വിഷയങ്ങളാണ്. അവിടെ നിന്നാണ് ഈ ശബ്ദങ്ങളൊക്കെ വരുന്നത്. പൂർവ്വമീമാംസ അന്തരംഗം ബഹിരംഗം കർമാംഗങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് അത് തന്നെ ഇവിടെ അദ്വൈതത്തിലേക്കും കൊണ്ടുപോകുന്നു. അതാണ് ഇതിൻ്റെ ഒരു ഒരു പ്രത്യേകത. കാരണം അദ്വൈതത്തിൽ ഇപ്പം ഭാഷകാരൻ തന്നെ പല കാര്യങ്ങളും സ്വന്തം കൽപ്പനയിലൂടെ ഉണ്ടാക്കിയിരിക്കുന്നതല്ല. ഈ പറയുന്ന പല ടേംസ് ഒക്കെ ഉപയോഗിക്കുന്നത് എല്ലാം മറ്റ് ശാസ്ത്രങ്ങളിൽ നിന്ന് ഇങ്ങോട്ടെടുത്താണ്. മറ്റ് ശാസ്ത്രങ്ങളിലൊക്കെ ഒരു പ്രത്യേക അർത്ഥത്തിൽ ഉപയോഗിച്ചത് ഇവിടെ യോജിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്തരം നിശബ്ദങ്ങൾ 100 തവണ പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും ചോദിക്കുമ്പോൾ പലരും വാവിളിച്ചു. എന്താ കാരണം? അത് ഏത് സന്ദർഭത്തിലാണോ ആ ശബ്ദങ്ങൾ ഉപയോഗിച്ചത്, അവിടെ എന്തർത്ഥമായിരുന്നു, അതിനെക്കുറിച്ച് നമുക്ക് ശരിക്കും പരിചയമില്ലാത്തതുകൊണ്ടാണ്. അതാണ് നമുക്കിത് വീണ്ടും വീണ്ടും ആ അപരിചിതത്വം തോന്നുന്നു. ആ ശാസ്ത്രങ്ങളുടെ പരിചയമില്ലാത്തതുകൊണ്ട് അതാണ് എന്റെ തകരാറ്. അപ്പൊ അതിന് പരിചയം ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് നമുക്ക് ക്ലിക്ക് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് എപ്പോഴും ഒരു നമുക്കൊരു എന്നാ നമ്മൾ നമുക്ക് ലോകത്തിൽ എന്തിനോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ശാസ്ത്രത്തിനോടാണ്. അതെന്തോ മഹാപരാധം ചെയ്യുന്ന സാധനമാണെന്നാണ് വിചാരം. ഇത് രണ്ടും കൂടെ ഒത്തുപോകത്തുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കേണ്ടി വരുന്നത്. അവിടെ നിന്നാണ് ഇത് വരുന്നത്. അന്തരംഗം ബഹിരംഗം എല്ലായിടത്തേക്കും വരും. അത് വ്യാകരണത്തിലും വന്നിട്ടില്ലേ? അന്തരംഗം ബഹിരംഗം അസിദ്ധം ബഹിരംഗം അന്തരംഗേ, ഇതെല്ലാം മീമാംസാ നിയമങ്ങളാണ്. അത് തന്നെ ഇവിടെയും വരുന്നു. ആ ഒരു പശ്ചാത്തല പരിചയമില്ലാത്തവര് ഇത് അവരെ ബുദ്ധിയിൽ ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാഠമാണ്. അവിടെ തകരാറ്. അപ്പം ഇങ്ങനെ നാനാതരത്തിലുള്ള വിദ്യാസാധനങ്ങളെ കുറിച്ച് പറഞ്ഞു. അതിനെക്കുറിച്ചാണ് ഇവിടെ ചർച്ച. ഇതെല്ലാം ആയിക്കോട്ടെ, ഇതെല്ലാ വിദ്യാസാധനങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന വിദ്യ അത് ഈ ജന്മത്തിൽ തന്നെ ആണോ അതോ അതാണ് ഇവിടുത്തെ വിഷയം, അതോ വരുന്ന ഏതെങ്കിലും ജന്മത്തിലാണോ, ഇതാണ് ഇവിടെ ചർച്ച. പൂർവപക്ഷം എന്താണോ, വിദ്യാസാധനങ്ങളെല്ലാം ഒത്തു വന്നു കഴിഞ്ഞാൽ ഈ ജന്മത്തിൽ തന്നെ വിദ്യ ജ്ഞാനം ഉണ്ടാകണം. ഇവിടെ വിദ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരമാത്മജ്ഞാനം. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, അതിനാണ് ഇവിടെ പറഞ്ഞത് ശ്രവണാദിപൂർവികാഹി വിദ്യ. വിദ്യയ്ക്ക് മുഖ്യമായി അന്തരംഗമായിരിക്കുന്ന സാധനങ്ങളെന്ന് പറയുന്നത് ശ്രവണാദികളാണ്. ശ്രവണാദികൾ ഉണ്ടായാൽ വിദ്യ ഉണ്ടായല്ലേ തീരൂ. അപ്പോൾ എന്തുകൊണ്ടാണ്, അത് ഇന്ദ്രിയങ്ങളുടെ ഒരു സ്വഭാവമാണ്. കണ്ണ് തുറക്കുന്നത് ഭാമതികാരൻ പറയും, നിങ്ങളെ കണ്ണ് തുറക്കുന്നത് മുമ്പിലിരിക്കുന്ന വസ്തുവിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇനി നാളെ ഉണ്ടാകാൻ പോകുന്ന വസ്തുവിനെ കാണാനാണോ കണ്ണു തുറക്കുന്നു? അതിന്റെ സ്വഭാവമാണ് എന്താണ്, വർത്തമാന വിഷയങ്ങളെ ഗ്രഹിക്കുക. തൊക് ഇപ്പോഴുള്ള ചൂടോ തണുപ്പോ ഉണ്ടെങ്കിൽ അത് ഗ്രഹിക്കും. രസം ബാക്കിയുള്ളിൽ എത്തിച്ചേർന്നതിന്റെ രസമേ അതറിയാൻ പറ്റൂ. ഇനി വരാൻ പോകുന്നതോ കഴിഞ്ഞതോ ഒന്നും അറിയാൻ അതിന് കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ശ്രവണം എപ്പോഴാണോ നടക്കുന്ന അപ്പോൾ തന്നെ വിദ്യ ഉണ്ടാകും. അതുമല്ല ഭാഷ്യകാലം തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ശ്രവണ സമകാലമേവ ജ്ഞാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ പറയുന്ന എന്താണ്, ഈ പറഞ്ഞ നിയമത്തിന് വിരുദ്ധമായാണ് പറയുന്നത്. ഇനി വരുന്ന ജന്മങ്ങളിലും അറിവുണ്ടാവുന്നു വിപുല ശ്രവണം. ശ്രവണം എങ്ങനെ അതിന് ഹേതുവാകുന്നു? മറ്റേന്ദ്രിയങ്ങൾക്ക് ഒന്നുമില്ലാത്ത വിശേഷത ഇതിനുണ്ടോ ശ്രവണേന്ദ്രിയത്തിന്? ശ്രവണം ശ്രവണേന്ദ്രിയത്തിലൂടെ സാധിക്കും. ശ്രവണേന്ദ്രിയത്തിന്റെ സഹായമില്ലാതെ ശ്രവണം സാധിക്കും. അപ്പൊ എല്ലാ ഇന്ദ്രിയങ്ങളും വർത്തമാന വിഷയത്തെയാണ് ഗ്രഹിക്കുന്നതെങ്കിൽ ശ്രവണേന്ദ്രിയത്തിലൂടെ ശ്രവണ ഉണ്ടാകുന്ന അറിവും വർത്തമാന വിഷയത്തെ സംബന്ധിച്ചായിരിക്കും. അതുമല്ല മുമ്പ് പറഞ്ഞതിന് വിരോധവും വരും. എന്താണ് ശ്രവണ സമകാലമേവ വിദ്യ, അതിനെ കുറിച്ച് ഇവിടെ പറയുന്നില്ല, എന്നാലും നമ്മൾ മുമ്പ് ചർച്ച ചെയ്തത്. പിന്നെ ഭാവിയിൽ രണ്ട് പ്രശ്നങ്ങൾ. ഒന്ന്, ഭാവിയിൽ വിദ്യ ഉണ്ടാകും, ഇപ്പൊ ശ്രവിച്ചോ അടുത്ത ജന്മത്തെ വിദ്യ ഉണ്ടാകും, ആ പറയുന്നതിന് ദോഷം. മറ്റൊന്നെന്താണ്, ശ്രവിക്കുന്ന സമയം തന്നെ വിദ്യ ഉണ്ടാവണ്ടേ, അതെന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? ഇന്ദ്രിയം അതിന്റെ സ്വഭാവത്തെ കാണിക്കണ്ടേ? അതിന് സമാധാനം പെട്ടെന്ന് പറയാൻ പറ്റും. തർക്കം പഠിച്ചവരാരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ കേട്ടില്ല, അത് വരെ അതിന് തർക്കം പഠിക്കണ്ട. എന്തുകൊണ്ട് ശ്രവണ സമകാലമേ വിദ്യ ഉണ്ടാകുന്നില്ല എന്നുള്ളത് പിന്നെ ശ്രവണ സമകാലം വിദ്യ എന്ന് പറഞ്ഞാൽ എന്താ? ശ്രവണ സമകാലം എന്താ സംഭവിക്കുന്ന അതിന് ഉത്തരം പറഞ്ഞാലും അത് തന്നെ. ശ്രവണ സമകാലം സംഭവിക്കുന്ന എന്താണ്? ശബ്ദജ്ഞാനമേ സംഭവിക്കത്തുള്ളൂ. അത് ശരിയാണ്. ശബ്ദജ്ഞാനം ശ്രവണ സമാധാനം സംഭവിക്കാം. അല്ലേ? ഇപ്പം ഞാനീ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാകാം. ഞാൻ പറയുന്ന മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും ശബ്ദജ്ഞാനം ശ്രവണേന്ദ്രിയ മനസ്സിൻ്റെ സാന്നിധ്യം എല്ലാം റെഡിയാണെങ്കിൽ ശബ്ദജ്ഞാനം എന്തായാലും ഉണ്ടാകും. അതിന് തർക്കമില്ല. ശ്രവണേന്ദ്രിയം ഉണ്ട്, മനസ്സില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ദ്രിയങ്ങളെന്ന് പറയുമ്പോൾ മനസ്സവിടെ വേണം. അത് ശ്രവണേന്ദ്രിയത്തിന് മാത്രമല്ല എല്ലാ ഇന്ദ്രിയങ്ങൾക്കും അത് തുല്യമോ? കണ്ണു തുറന്ന് മനസ്സില്ലെങ്കിൽ കാണത്തില്ല. അതിൽ തന്നെ അർത്ഥജ്ഞാനം സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം. അതിനെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഞാൻ പറയുന്നത് മലയാള ഭാഷയിൽ നല്ല പരിചയമില്ലെങ്കിൽ ചിലപ്പോൾ മനസ്സിലായില്ല എന്ന് വരും. ശരിക്കും മനസ്സിലായില്ല, പിന്നീട് ചോദിക്കും എന്താണ് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ അവിടെ എന്താ സംഭവിക്കാത്തത്? ആ ശ്രവണാദിപൂർവിക വിദ്യ അത് സംഭവിക്കുന്നില്ല, അത് സംഭവിക്കണമെന്നില്ല. പക്ഷെ കേൾക്കുന്നയാൾ എല്ലാ തരത്തിലും ഫിറ്റാണെങ്കിൽ എന്ത് സംഭവിക്കും? കേൾക്കുന്ന സമയത്ത് തന്നെ ബോധമുണ്ടാവും. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ ബോധത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ താർക്കികന്മാർ വളരെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് അതിൻ്റെ വ്യത്യാസം എന്താണ്, അതിങ്ങനെയാണ് സംഭവിക്കുന്നത്. അത് മനസ്സിലാക്കിയിരിക്കേണ്ടത് അദ്വൈതത്തെ സംബന്ധിച്ച് അത്യന്താപേക്ഷിതമാണ്. അതിൻ്റെ യുക്തിയെ സംബന്ധിച്ച്, അതിൻ്റെ അനുഭവത്തെ സംബന്ധിച്ച് ശരിയായ ബോധമാണ്. ഇവിടെ ഒരു കാര്യം അംഗീകരിച്ച് മതിയാവും. എന്താണോ ഈ ഭാഷ്യകാരം പറയുന്ന വിദ്യ എന്ന് പ്രത്യേകം പറയണം, ഭാഷ്യകാരം പറയുന്ന വിദ്യയാണ്. ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുള്ള വിദ്യ ആയിരിക്കണമെന്നല്ല, അത് ശ്രവണാദിപൂർവികയാണ്. ശ്രവണാദികളിലൂടെയായി അത് സംഭവിക്കത്തുള്ളൂ, അല്ല വേറെ ഒരു അത്ഭുതത്തിലൂടെയും സംഭവിക്കത്തില്ല. അത്ഭുതങ്ങളൊക്കെ സംഭവിക്കേണ്ട അതിന് മുമ്പിലാണ്. അതൊക്കെ സംഭവിക്കേണ്ട ഈ കർമ്മങ്ങൾ മറ്റ് പറഞ്ഞല്ലോ വിദ്യാസാധനങ്ങളിലൊക്കെ വേണമെങ്കിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കാം. പക്ഷേ ശ്രവണാദികളെ സംബന്ധിച്ച് അങ്ങനെ അത് അന്തരംഗ സാധനമാണോ, അതിൽ നിന്ന് വിദ്യ ഉണ്ടാകണം, പക്ഷെ അത് നിയമമില്ല. ചിലപ്പോൾ ഇപ്പം സംഭവിക്കാം, കേൾക്കുന്ന സമയത്ത് തന്നെ സംഭവിക്കാം. അതാണ് ഭാഷകാരൻ പറഞ്ഞ എന്താണ് സമകാലത്തിൽ തന്നെ നിർഭാഗ്യവശാൽ സംഭവിക്കാതെ ഇരിക്കും. അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇനി പൂർവക്ഷി പറയുന്ന എന്താണ്? ഒരിക്കലും ആരും എനിക്കിനി വരും ജന്മങ്ങളിൽ എപ്പോഴെങ്കിലും ജ്ഞാനമുണ്ടാകട്ടെ എന്ന് വിചാരിച്ചാലും ഒന്നും കേൾക്കാൻ തയ്യാറാകാറില്ല. ഇതിനെ സംബന്ധിച്ച് മാത്രമല്ല, ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ കേട്ടറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കേൾക്കുന്ന വ്യക്തിയുടെ താല്പര്യം എന്താണ്? കേൾക്കുമ്പോൾ എനിക്ക് ബോധമുണ്ടാവണമെന്നാണ് താല്പര്യം. പിന്നീട് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചിട്ടല്ല, ചിലപ്പോൾ കഴിഞ്ഞില്ലെന്ന് വരും. കേൾക്കുന്ന സമയത്ത് തന്നെ ഇത് മനസ്സിലാക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് കേൾക്കാൻ തയ്യാറാകുന്നത്. അല്ല, വെറുതെ ഒന്ന് വെറുതെ കേൾക്കാൻ തയ്യാറാകുന്നവരുമുണ്ട്. മനസ്സിലാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, വെറുതെ ഒന്ന് കേട്ട് കളയാം എന്നുവെച്ചാൽ കേട്ടിട്ട് കളയാം, അങ്ങനെ കേൾക്കുന്നവരുമുണ്ട്. അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. എന്നുവെച്ചാൽ കശ്ചിത് അമുത്രമേ വിദ്യ ജായതാമിത്യ അഭിസന്ധായ ശ്രവണാദിഷു പ്രവർത്തതേ. സാധാരണ വിവേകമുള്ള ഒരുത്തൻ ഞാനിപ്പോ കേൾക്കുന്നു, പരജന്മത്തിൽ എനിക്ക് ബോധമുണ്ടാകട്ടെ എന്നൊന്നും വിചാരിച്ചാലും ഇതിന് പ്രവർത്തിക്കാറില്ല. ഇതെന്തുകൊണ്ടാണ് ഇവിടെ പ്രത്യേകിച്ചെടുത്ത് ചർച്ച ചെയ്യുന്ന കാരണം, വിദ്യയ്ക്ക് യജ്ഞാദികളും ഉപായമാണെന്ന് പറഞ്ഞു. യജ്ഞാദികളെ സംബന്ധിച്ച് ഒരു തകരാറുണ്ട്. മിക്കവാറും എല്ലാ യജ്ഞാദി കർമ്മങ്ങളും പര ജന്മത്തിലെ ഫലത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. കരീരിയാഗം പോലെയുള്ള ഈ ജന്മത്തിലെ ഫലത്തിന് വേണ്ടി തന്നെ ഉറപ്പിച്ച് ചെയ്യുന്നു. കരീരിയാഗം നിങ്ങൾ കേട്ടിരിക്കും. എന്തിനു വേണ്ടി ചെയ്യുന്ന യാഗമാണ്? മഴയ്ക്ക് വേണ്ടിയിട്ട്. അതിപ്പോ അടുത്ത ജന്മത്തിൽ മഴ കിട്ടിയിട്ട് എന്താ കാര്യം? ഈ ജന്മത്തിലാണ് ചൂട്, അതുകൊണ്ട് ഈ ജന്മത്തിൽ തന്നെ മഴ വേണം എന്ന് പറഞ്ഞ് ചെയ്യുന്ന ചില യാഗങ്ങളുണ്ട്. അതൊഴികെ അതുപോലെ ചിത്രയാഗം, അത് ഈ ജന്മത്തിൽ തന്നെ വേണമെന്ന് പറഞ്ഞാൽ ചെയ്യുന്നു. അതിന്റെ ഫലം എന്താണോ? പശു. ഇങ്ങനെയൊക്കെ ചില ഇടപാടുകൾ ഒഴികെ ബാക്കിയുള്ളതെല്ലാം ദർശപൂർണമാസാഭ്യാം സ്വർഗകാമോ യജേത. ഒരു കാരണവശാലും ജീവിച്ചിരിക്കുക അത് കിട്ടത്തില്ല. സ്വർഗം മരണ ശേഷമേ കിട്ടത്തുള്ളൂ. അപ്പൊ ഈ യജ്ഞം ഇങ്ങനെയൊക്കെയാണ്. ഇപ്പൊ യജ്ഞം വിദ്യയ്ക്ക് സാധനമാണെങ്കിൽ യജ്ഞം എങ്ങനെയാണോ പരലോകഫലത്തെ ഉണ്ടാകുന്ന, അതുപോലെ വിദ്യയും എന്തുകൊണ്ട് പരലോകഫലത്തെ ഉണ്ടാക്കിക്കൂടെ അങ്ങനെ ചിന്തിക്കാം. അതാണ് ഇവിടെ ഈ വിഷയം ചർച്ചയ്ക്ക് വരുന്നത്. സമാനൈവത്തു ജന്മനി വിദ്യാജന്മാവിസന്ധായ ഏതേഷ പ്രവർത്തമാനോ ദൃശ്യതേ. യാഗങ്ങളെ പോലെയല്ല, ശ്രവണം എന്ന് പറയുമ്പോൾ ബോധമുണ്ടാകണം എന്ന് എന്ന സങ്കല്പത്തോടു കൂടിയാണ് ഓരോരുത്തരും പ്രവർത്തിക്കുന്നു. അങ്ങനെ അല്ലാതെ ആരും പ്രവർത്തിക്കാറില്ല എന്ന് എല്ലാം പറയുന്നത് ആസ്തികന്മാരെ സംബന്ധിച്ചാണ്. ശ്രുതി ശ്രവണം, അതിൽ നിന്ന് ബോധമുണ്ടാകും, ബോധം മുക്തിയെ കൊടുക്കും, ഇങ്ങനെയൊക്കെയുള്ള ധാരണയുള്ളവരാണ്. അല്ലാത്തവരുടെ കാര്യമല്ല പറയുന്നു. ഇതൊക്കെ വെറും പഴം പുരാണമാണ്, ഇതൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് എന്ന് ചിന്തിച്ചിട്ട് ഇതിലൊക്കെ ഏർപ്പെട്ട് അവരെ കുറിച്ചല്ല ഇത് പറയുന്നു. ഇതിൻ്റെ ഹേതുഫലങ്ങളെക്കുറിച്ച് നിശ്ചയമുള്ള ആൾക്കാർ, നിശ്ചയാത്മികമായ ബുദ്ധിയുള്ള ആൾക്കാരെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. അവർ ശ്രവണാദികളിൽ പ്രവർത്തിക്കുന്നത് ബോധമുണ്ടാകണമെന്ന് കരുതി തന്നെയാണ്. അത് പൂർവക്ഷി സിദ്ധാന്തി സംഭവിക്കുന്ന കാര്യം സമ്മതിക്കുന്ന കാര്യമാണ്. പൂർവക്ഷിയുടെ അഭിപ്രായം എന്താണ്? അത് ഈ ജന്മത്തിൽ തന്നെ സംഭവിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാൾ പ്രവർത്തിക്കുമെന്നാണ്. കൊണ്ട് പറയുന്ന യജ്ഞാദി ന്യബി ശ്രവണാദി ദ്വാരേണ വിദ്യാഞ്ജനേന്തി പ്രമാണജന്യത്വാത് വിദ്യായ. ഇത് ഭാഷകാരന്റെ മുഖ്യമായ സിദ്ധാന്തമാണ്. എന്താണ് വിദ്യ? പ്രമാണജന്യമാണ് ജ്ഞാനം. പ്രമാണജന്യമാണ് വിദ്യ എന്ന് പറയുന്നു. അംഗീകരിച്ച് മതിയാവും. അപ്പോൾ വിദ്യ പ്രമാണജന്യമാണ്. പ്രമാണത്തിൽ നിന്നേ വിദ്യ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? എന്താ നേരിട്ടുള്ള അർത്ഥം എന്താ മനസ്സിലാക്കുന്നു? ഒന്ന് കുറച്ചുകൂടി മലയാളത്തിൽ പറഞ്ഞു. എളുപ്പം എല്ലാവർക്കും മനസ്സിലാകാത്ത രീതിയിൽ പറഞ്ഞു. പറഞ്ഞ് ശരിയെന്ന് മലയാളീകരിച്ചത്. പ്രമാണജന്യത്വ വിദ്യയാഹ. ഏറ്റവും സിമ്പിളായി പറഞ്ഞു, മലയാളികൾ പറഞ്ഞാൽ മതി, ബാക്കി തമിഴ് തെലുങ്കൊന്നും പറയണമെന്ന് നിർബന്ധമില്ല. അത് തന്നെ, അതാ ഞാനും ആഗ്രഹിച്ചത് കേൾക്കാൻ, കേട്ട് തന്നെ അറിയണം. അത് തന്നെയാണ് ശുദ്ധമായ മലയാളം. കറക്റ്റാ പറഞ്ഞു, അറിവ് കേട്ട് തന്നെ ഉണ്ടാവും. അത് നിസാരമായ ആപ്പ ഉപ്പ അറിവൊന്നുമല്ല, പിന്നെയോ ബ്രഹ്മത്തിനെ കുറിച്ചുള്ള അറിവ് ഇവിടെ പറയുന്നതാണ് ഭാഷകാരന്റെ അഭിപ്രായം. അതൊക്കെ യോജിക്കാം വിയോജിക്കാം. ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് കേട്ട് തന്നെ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ പലരും ചോദിക്കും, ഇത്ര നിസാരമാണോ, കേട്ടറിയേണ്ട കാര്യമാണോ? നമ്മളൊരുപാട് തലകുത്തിൽ നിന്ന് അറിയേണ്ട കാര്യമില്ലേ? അതിന് വിരോധമല്ല, തലകുത്തി നിൽക്കാം. ഭാഷകാരൻ അതിനോടും അതിനെ കുറിച്ചും പറയുന്നുണ്ട്, ശമദമാദി സംസ്കൃതം മനയേവ ആത്മദർശനേ കരണം. കേട്ടിട്ടുണ്ടോ? എവിടെ പറഞ്ഞ? എവിടെ പറഞ്ഞു? പൊട്ടക്കണ്ണം മാവി അറിഞ്ഞ പോലെ ഏതെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കിയാൽ ചിലപ്പോൾ ശരിയായതാ. ഗീതാഭാഷ്യത്തിൽ പറയുന്നതാണ്. പക്ഷെ അവിടെ എന്താണ് പറയുന്നത്? അത് ഒരു വിവാദം ഉണ്ടാക്കിയിട്ടുള്ള കാര്യമാണ്. ഇവിടെ ബ്രഹ്മസൂത്രത്തിൽ ബാക്കിയുള്ളിടത്തെല്ലാം ആവർത്തിച്ചാവർത്തി ഭാഷകാരം പറയും പ്രമാണജന്യമാണ്. അത് ഈ പറഞ്ഞത് ശ്രവണം, ശബ്ദത്തിൽ നിന്നാണ് ഞാനും ഉണ്ടാകുന്നത്. അവിടെ പറഞ്ഞ് എന്താണ്, ആത്മദർശനത്തിന് കാരണമായിരിക്കുന്നത് മനസ്സ് തന്നെ. എങ്ങനെയുള്ള മനസ്സ്? ശുദ്ധമായ മനസ്സ്. ഇത് രണ്ടും തമ്മിൽ എന്തോ വിരോധമുള്ള കാര്യമാണെന്ന് പറഞ്ഞ് ആൾക്കാർ, പണ്ഡിതന്മാർ തന്നെ വഴക്കോടുന്നുണ്ട്. കാര്യമില്ല, എന്താണ് ഇത്? രണ്ടും കൂടെ സമന്വയിച്ച് മനസ്സിലാവുന്നു. അതാണ് ഇവിടെ പറയുന്നത്. കേട്ടുകഴിഞ്ഞാൽ അറിവ് ഉണ്ടാകണമെന്നില്ല. എന്തുകൊണ്ടാണ്? ശമദമാദി സംസ്കൃതമല്ല മനസ്സ്. അതാണ് അവിടെ പറഞ്ഞത്. എന്തായാലും അറിവ് എവിടെ ഉണ്ടാവേണ്ടത്? മനസ്സിൽ തന്നെ. അത് മന ഏവ, ഇതൊക്കെ നമ്മൾ കേട്ടിരിക്കുന്ന വെച്ചല്ല പറയും. അറിവെന്ന് പറഞ്ഞാൽ മറ്റെന്തോ ആണ്, കൊട്ടത്തേങ്ങയാണെന്നൊക്കെ പറയുന്ന ഒരു ആധ്യാത്മികതയുണ്ട്. അതല്ല ഭാഷകാരൻ്റെ അറിവ്. അറിവ് മനസ്സിൽ തന്നെ ഉണ്ടാകുന്നു. മനസ്സുണ്ടെങ്കിലേ അറിവ് ഉണ്ടാകത്തുള്ളൂ. കേട്ട് തന്നെ അറിയണം. പക്ഷെ മനസ്സ് ഫിറ്റായിരിക്കും, അല്ലെങ്കിൽ കേട്ടിട്ടും കാര്യമില്ല. അങ്ങനെയാണ് രണ്ടിനെയും സമന്വയിപ്പിക്കേണ്ടത്. ശമദമാദി സംസ്കൃതം മനയേവ ആത്മദർശനേ കർണമെന്ന് പറയുന്നതും ഇവിടെ പറയുന്നു എന്താണ്? പ്രമാണജന്യത്വ വിദ്യായാഹ. ഇത് ഭാഷകാരനെതിരെ രണ്ടിനും ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇനി നാലാം അധ്യായത്തിനും വീണ്ടും ഇത് ചർച്ച ചെയ്യും. കേട്ടുകഴിഞ്ഞാൽ ഞാനും ഉണ്ടാവും, ഇല്ല അങ്ങനെ നിയമമൊന്നുമില്ല, ഉണ്ടായെന്നും വരാം. അപ്പോൾ അവിടെ പ്രാധാന്യം ഏതിനു വരും? മനസ്സിന്. ദൃശ്യതേത്വ അഗ്രിയ ബുദ്ധ്യ മനസ്സെ വേദമാപ്തവ്യം. ശ്രുതിയും പറയുന്നുണ്ട്. അപ്പോൾ മനസ്സിൻ്റെ പ്രാധാന്യം അത് ഒട്ടും കുറച്ച് കാണാൻ പറ്റത്തില്ല. എന്നാൽ ഭാഷ്യകാരൻ്റെ തനതായ സാധനമാണെന്തോ, കേട്ട് തന്നെ അറിയണം. ഇത് രണ്ടും കൂടെ യോജിപ്പിക്കണം, അപ്പോഴേ അദ്വൈതം മനസ്സിലാകത്തുള്ളൂ. അതായത് പ്രമാണജന്യത്വ വിദ്യായാഹ. വിദ്യ പ്രമാണജന്യമാണ്. വീണ്ടും ഞാൻ ചോദിക്കുമ്പോൾ കണ്ണുമിഴിക്കരുത്. അതിൽ പൂർവക്ഷി ഇത്രയേ നിർബന്ധം പിടിക്കുന്നുള്ളൂ. എന്താണ് തസ്മാ ഐഹികമേവ വിദ്യാജന്മ, വിദ്യാജന്മ ഐഹികമാണ്. ഐഹികം എന്ന് വെച്ചാൽ ഐഹികം എന്ന് പറഞ്ഞ ഈ ജന്മത്തിൽ തന്നെ സംഭവിക്കുന്നു. അങ്ങനെ ഈ ജന്മത്തിലെന്ന് വെച്ചാൽ ഏതൊരു ജന്മത്തിലാണോ ശ്രവണാദി സാധനകൾ ചെയ്യുന്നത് ആ ജന്മത്തിൽ തന്നെ സംഭവിക്കണം ജ്ഞാനം. ഇതാണ് പൂർവക്ഷിയുടെ അഭിപ്രായം. ഭാഷകാരൻ പറയുന്നതിന് ചെറിയ വ്യത്യാസമുള്ളൂ. ശരി, ഈ ജന്മത്തിൽ തന്നെ സംഭവിച്ചോട്ടെ, സംഭവിച്ചില്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ ആരെപ്പോലെ? വാമദേവനെ പോലെ. വാമദേവൻ അമ്മയുടെ ഗർഭത്തിലിരുന്ന് തന്നെ പറയുന്നു ജ്ഞാനത്തെക്കുറിച്ച്. അത് വാമദേവന് പൂർവ്വജന്മത്തിൽ ജ്ഞാനം ഉണ്ടായെങ്കിൽ പിന്നെ ഗർഭവാസം പോലെയുള്ള ക്ലിഷ്ടതകളിൽ പിന്നെ എന്തിനാ ചെന്നപ്പെടുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? വീണ്ടും സംസാരം തുടരുന്നു എന്ന് പറഞ്ഞാൽ ജ്ഞാനം നിഷ്പ്രയോജനമെന്ന് വരും. ജ്ഞാനം സംസാര ഉച്ഛേദി എന്നാണ് ഭാഷകാരം പറയും. സംസാരത്തെ പൂർണ്ണമായി നശിപ്പിക്കുന്നതാണ്. എന്ന് വെച്ചാൽ പിന്നെ ജന്മം ഉണ്ടാകാൻ പാടില്ല. പക്ഷെ ശ്രുതി തന്നെ പ്രമാണം വാമദേവന്റെ കാര്യം പറയുന്നു. അപ്പോൾ എന്തോ ഒരു തകരാറ് അവിടെ സംഭവിച്ചു. അതുകൊണ്ട് വീണ്ടും പുനരവി ജനനം, അത് വീണ്ടും വന്നു. പക്ഷെ അവിടെ വെച്ച് തന്നെ എല്ലാം ശരിയായി. അപ്പോ ജന്മം അടുത്ത ജന്മത്തിന് ജ്ഞാനം ഉണ്ടായി. അത് മാത്രമല്ല, അതൊരു പ്രമാണം. പിന്നെ ഭാഷകാരൻ ഭഗവാന്റെ വാക്കുകളാണ് പിന്നെ പറയുന്നത്. ഏതി ശ്രദ്ധയോ യോഗാചലിത മാനസഹ ബാക്കി. ഗീത പഠിച്ച ആരെങ്കിലും ഉണ്ടോ അവിടെ? ആ, അത് തന്നെ ഒരാളുണ്ട്. ഭാഗ്യം, നിങ്ങളുടെ എല്ലാവരുടെയും പുണ്യം. അപ്രാപ്യ യോഗ സംസിദ്ധിം കാങ്കതിം കൃഷ്ണഗച്ഛതി എന്ന് പറയുന്നു. അങ്ങനെ ഭഗവാന്റെ വാക്യങ്ങൾ ഒരുപാട് ഭാഷകാരൻ ഉദ്ധരിക്കുന്നു. ശ്രുതി പറയുന്നു, ശ്രുതി സ്മൃതിയും അനുകൂലിക്കുന്നു. അപ്പൊ എല്ലാവർക്കും സമാധാനിക്കാം. ഈ ജന്മത്തിൽ വിദ്യ ഉണ്ടായില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അടുത്ത ജന്മത്തിൽ ചിലപ്പോൾ അമ്മയുടെ ഗർഭത്തിലിരുന്ന് തന്നെ വേദാന്തം പറഞ്ഞെന്നിരിക്കും. അങ്ങനെ സംഭവിക്കാം. ദൈവം പ്രാപ്തേ വദാമഹ എന്ന് പറഞ്ഞാൽ, വദാമ എന്ന് പറഞ്ഞാൽ ഭാഷകാരൻ പറയുന്നു, തന്റെ സിദ്ധാന്തം പറയുന്നു. വയം വദാമഹ, എന്താണ് ഐഹികം വിദ്യാജന്മ ഭവതി അസതി പ്രസ്തുത പ്രതിബന്ധ. ഇത്രയേ ഉള്ളൂ. കാരണം കർമ്മം നേരത്തെ പറഞ്ഞു, രണ്ടു തരത്തിലാണ് കർമ്മം സഹായിക്കുന്നത്. ഒന്ന്, ചിത്തശുദ്ധിയെ നേരിട്ടുണ്ടായിട്ടുണ്ട്. മറ്റൊന്നെന്താണ്? പ്രതിബന്ധങ്ങളെല്ലാം തകർത്തുകൊണ്ട് ആരബ്ധ പ്രതിബന്ധം, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രസ്തുത പ്രതിബന്ധം. അത് അത് ശരി, അത് കണ്ടിട്ട് തന്നെ ഞാൻ പറയും. പ്രസ്തുത പ്രതിബന്ധത്തിന്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്, അപ്രസ്തുത പ്രതിബന്ധത്തിന്റെ അല്ല. പ്രസ്തുത പ്രതിബന്ധം എന്ന് പറഞ്ഞാലേ പിന്നെ അപ്രസ്തുത പ്രതിബന്ധം മനസ്സിലാകത്തുള്ളൂ. എന്തേ? പക്ഷമ വേണ്ട, ശ്രദ്ധയോടെ കേൾക്കുക. പ്രസ്തുത പ്രതിബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? ആരബ്ധ പ്രതിബന്ധം. അതായത് പ്രതിബന്ധം അവിടെ വന്നു കഴിഞ്ഞു. ഏത് രൂപത്തിൽ? പ്രാരബ്ധ രൂപത്തിൽ അത് വന്നു കഴിഞ്ഞു. അങ്ങനെയുള്ള പ്രതിബന്ധം ഉണ്ടെങ്കിൽ എത്രയൊക്കെ തലകുത്തി നിന്നാലും ശരി, അത് പോകാതെ അറിവുണ്ടാകത്തില്ല, വിദ്യയുണ്ടാകത്തില്ല. അതുകൊണ്ടാണ് കേട്ടുകഴിഞ്ഞാലും നമുക്ക് മനനം ചെയ്യേണ്ടി വരുന്നു, ഒരുപാട് വിചാരം ചെയ്യേണ്ടി വരുന്നു, വീണ്ടും വീണ്ടും ഇതിലേർപ്പെടേണ്ടി വരുന്നത്. അപ്പോൾ ഇത് ഒരു കാര്യമല്ലേ വീണ്ടും പറയുന്നു, കയറും പാമ്പും അല്ലേ നിരന്തരം കേൾക്കുന്നു, മണിഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എന്ന് കേട്ടാലും ഇവന്റെ മനസ്സിൽ കയറും പാമ്പേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്താണോ അറിയേണ്ടത് അതറിയുന്നില്ല. ഇവന്റെ മനസ്സിലൊരു പാമ്പ് ചുറ്റിപ്പണഞ്ഞ് കിടപ്പുണ്ട്, കുറച്ച് കയറുകളും. കയറവനെ ബന്ധിക്കും, പാമ്പ് അവനെ പേടിപ്പിക്കും. ഇതുമായിട്ടാണ് അവൻ മുമ്പോട്ട് പോകുന്നത്. അതിനെ കുറിച്ച് തന്നെ പറയുന്നു. ഈ പറയുന്ന സാധനം ഉണ്ടാകത്തില്ല. എന്നാ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കും. അതല്ല, ആള് സർവജ്ഞനാണ്, ഇനിയൊന്നും മനസ്സിലാക്കേണ്ട കാര്യമില്ല, എല്ലാം തികഞ്ഞിരിക്കുകയാണ്. എന്നുവെച്ചാൽ തത്വത്തെ ഗ്രഹിക്കത്തില്ല പ്രതിബന്ധമുണ്ടെങ്കിൽ, ബാക്കി പലതും ഗ്രഹിക്കാൻ പറ്റും. കയറും പാമ്പും ഗ്രഹിക്കുന്നതൊക്കെ ആർക്കും പറ്റും, നാസ്തികനും പറ്റും. ഈ കയറും പാമ്പും അദ്വൈതികളെ സ്വന്തമല്ല, തർക്കം പഠിച്ചവർക്കറിയാം. അദ്വൈതിയുടെ ഭഗവാനാണ് പലരും ധരിച്ചിരിക്കുന്നത്. എന്താണ് ഈ കയറും പാമ്പ് എന്തോ ശങ്കരാചാര്യർ എവിടുന്ന് കൊണ്ടുവന്ന ഒന്നാണ്? ഒരിക്കലുമല്ല. കൂടുതലും ചർച്ച ചെയ്ത് ആരാണ് അതിനെ കുറിച്ച്? ആരാ? ഞാനോ? കാർക്കികന്മാരാണ്. അവരാണ് അതിനെ കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തത്. ഭാഷകാരനതിനോട് അത് ആവശ്യമുള്ളതുകൊണ്ട് എടുത്തു എന്നുള്ളതേ ഉള്ളൂ. എല്ലാവരുടെയും മനസ്സിലും ഈ കയറും പാമ്പും നോക്കും വരുന്ന ഉടനെ അദ്വൈതമാണ്. എന്താ തകരാറ്? അതിനെക്കുറിച്ചൊന്നും ഒരു പരിചയമില്ലാത്തതുകൊണ്ട്, പുല ബന്ധം പോലും ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം അതല്ല ഇവിടുത്തെ വിഷയം. അതിനെക്കുറിച്ചുള്ള ബോധത്തെക്കുറിച്ചല്ല പറയുന്നു. പക്ഷേ ഈ പറയുന്ന പ്രതിബന്ധം ഉണ്ടെങ്കിൽ, ഇതൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ടാലും മനസ്സിൽ നിൽക്കുന്നത് കയറും പാമ്പുമായിരിക്കും, മറ്റൊന്നും മനസ്സിൽ കടന്നു വരത്തുണ്ട്. മലയാളത്തിൽ പറയും കലിമലം. അത് ഉള്ളിലിരിക്കുന്നതുകൊണ്ടാണ്, കേട്ടിട്ടുണ്ടോ? അതുകൊണ്ടാണ് അതിന് ശ്രദ്ധ വരാത്ത, കേൾക്കാൻ താല്പര്യം വരാത്ത. അങ്ങനെയുണ്ട്. ചില തുണികൾ അങ്ങനെയാണ്, വാഷിംഗ് മെഷീനിട്ടാ ക്ലീനാകത്തില്ല, പുറത്തെടുത്തിട്ട് ഒരച്ചാ കീറിയും പോകും. അതുകൊണ്ട് പിന്നെ അത് ഉപേക്ഷിക്കാനേ പറ്റൂ, പിന്നെ ഇത് ക്ലീൻ ആകത്തില്ല. അതുപോലെയാണ് ചില മനസ്സ് ക്ലീനാക്കാൻ പ്രയാസം. എന്താ കുഴപ്പം? ശ്രദ്ധയുണ്ടാകത്തില്ല, ഇതിൽ താല്പര്യം ഉണ്ടാകത്തില്ല. ആണ് ഇവിടെ പറഞ്ഞത് അപ്രസ്തുത പ്രതിബന്ധമെന്ന്. ഞാൻ ഇതുവരെ പറഞ്ഞ പ്രസ്തുത പ്രതിബന്ധത്തെ കുറിച്ച്, മനസ്സ് അപ്രസ്തുത പ്രതിബന്ധമാണെങ്കിൽ, എന്നുവെച്ചാൽ പ്രാരബ്ധം രൂപത്തിൽ പ്രതിബന്ധമില്ലെങ്കിൽ ശരിയാവും. അതാണ് ഐഹികം വിദ്യാജന്മഭവതി. വിദ്യാജന്മ വിദ്യോത്പത്തി ഐഹികമായി ഈ ജന്മത്തിൽ തന്നെ സംഭവിക്കും. അസതി പ്രസ്തുത പ്രതിബന്ധേ. ആരബ്ധ പ്രതിബന്ധം ഇല്ലെങ്കിൽ അവിടെ അപ്രസ്തുത പ്രതിബന്ധം എന്നാണ്. ഇങ്ങനെ അസതി പ്രസ്തുത പ്രതിബന്ധേ എന്നാണ്. അത് വേണ്ട. അസതി പ്രസ്തുത പ്രതിബന്ധം, ആരബ്ധ പ്രതിബന്ധം ഇല്ലെങ്കിൽ, അസതി ഇല്ലെങ്കിൽ എന്നർത്ഥം. എന്നുവെച്ചാൽ പ്രതിബന്ധമില്ലെങ്കിൽ എന്നർത്ഥം. അതേത് വസ്തു സത്യാനന്ദ ദീപിക, അത് അത്രയും വലിയ വസ്തുവാണ്. താഴെ ഹിന്ദി അല്ലേ, ഹിന്ദിയിൽ എന്താ അർത്ഥം എഴുതിയിരിക്കുന്നു വായിച്ച്? ആ അത്രയും ഭാഗത്തുണ്ട്. പ്രസ്തുത എന്നല്ലേ ഉള്ളു. ആ അതായത് മേളിൽ പെണ്ണ മിസ്റ്റേക്ക്. ആവശ്യമില്ല, അത് നല്ല വ്യാഖ്യാനമാണ്. ട്രാൻസ്ലേഷൻ വ്യാഖ്യാനമുണ്ട്. ചിലയിടത്തൊക്കെ മിസ്റ്റേക്കുണ്ട് എന്ന് വിചാരിച്ച്. ഏത് ദുഃഖം ഭവതി, ഞാൻ ഭാഷ്യകാരം വിശദീകരിക്കുന്നു. യഥാ പ്രക്രാന്തസ്യ വിദ്യാസാധനസ്യ കശ്ചിത് പ്രതിബന്ധോ ന ക്രിയതേ ഉപസ്ഥിത വിഭാഗീന കർമാന്തരേണ തഥാ ഇഹൈവ വിദ്യ ഉത്പദ്യതേ. ഒരാള് വിദ്യാ സാധനകളെല്ലാം, ജ്ഞാനസാധനകളെല്ലാം ശരിയായി നിർവഹിച്ചു എന്ന് പറഞ്ഞാൽ യജ്ഞാദി കർമ്മങ്ങളെല്ലാം വഴിയാം വണ്ണം, മലയാളത്തിൽ വഴിയാൻ വണ്ണമാണ്, എല്ലാം ശരിയായ രീതിയിൽ ചെയ്തു, എല്ലാം ചെയ്തിട്ടും കശ്ചിത് പ്രതിബന്ധം, പ്രാരബ്ധ രൂപത്തിൽ എന്തോ പ്രതിബന്ധമായിരിക്കുന്നു, അങ്ങനെ ഇരുന്ന രക്ഷയില്ല ഈ ജന്മത്തിൽ. അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? പൂർവ ജന്മങ്ങളിൽ ചെയ്ത ഏതോ ഒരു കർമ്മം, അതിൻ്റെ വിഭാഗം പ്രാരബ്ധ രൂപത്തിലിരിക്കുന്നു. വിഭാഗം എന്ന് പറയുന്ന ശബ്ദം ശരിക്കും ഇത് പാകത്തിൽ നിന്ന് വന്നാണ്. പാകം, പാകം എന്ന് പറയുന്നത് നമുക്കറിയാം, അരി പാകമായി എന്ന് പറഞ്ഞാൽ ചോറായി എന്നർത്ഥം. അസം പാകം ചെയ്യുന്നു എന്ന് പറഞ്ഞാലോ എന്താ, ചോറാകുന്നതിനുള്ള പണിയെടുക്കുന്നു. അപ്പോൾ ഈ പാകശബ്ദം രണ്ട് തരത്തിൽ ഉപയോഗിക്കും. ഈ പാകത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇതും കൊണ്ടുവന്ന ആരാ? പൂർവമീമാംസകരാണ്. അവരാ ഉണ്ടോ? അവരാണ് ഈ പാകത്തെ ഒരുപാട് ചിന്തിച്ചത്. അതെല്ലായിടത്തും വരും. പൂർവമീമാംസകർ എന്തൊക്കെ കൊണ്ടുവന്നു അതെല്ലാം എവിടെ വരും? വൈയാകരണന്മാരെടുക്കും. വൈയാകരണന്മാർ എന്തുകൊണ്ടുവന്നു അത് സർവത്ര വരും. അതാണ് ഇതിൻ്റെ ഒരു വഴി, വരുന്ന വഴി. വാക്യപതിയത്തിൽ ഭർത്തൃഗിരിയും മറ്റും പാകത്തെക്കുറിച്ച് ഒരുപാട് പറയും. അതുപോലെ ദൃഷ്ടാന്തമായിട്ട് ഇങ്ങോട്ട് വരുമ്പം എന്തുകൊണ്ട് മീമാംസകരത് പറഞ്ഞു? ശബ്ദശാസ്ത്രം അതിനെ പിന്തുടരും. തർക്കികന്മാരും മോശക്കാരുണ്ട്, അവരും പറയും. പിന്നെ അദ്വൈതത്തിലേക്ക് വരുമ്പോൾ പിന്നെ വന്ന എല്ലാവരും പാകത്തെ എടുക്കും. അത് രണ്ട് തരത്തിൽ ഉപയോഗിക്കും. ചിലയിടത്ത് ഹേതുവായിട്ടും എടുക്കും, ചിലയിടത്ത് ഫലമായിട്ട് തന്നെ എടുക്കും. കർമ്മവിഭാഗം എന്ന് പറഞ്ഞാൽ ചിലയിടത്ത് അർത്ഥം എന്താണ്? കർമ്മഫലം. ചിലയിടത്ത് വിഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഫല ഹേതു. എങ്ങനെയാണോ കർമ്മം ഫലം കൊടുക്കുന്നതിന് ഹേതുവായിത്തീരുന്നത്, സന്ദർഭം അനുസരിച്ച് മനസ്സിലാവും. അപ്പോ വിദ്യാസാധനം ശ്രവണാദികളെന്നെ അനുഷ്ഠിച്ചു. പക്ഷേ ഈ വരുന്ന ആരബ്ധകർമ്മം, അത് ആ കർമ്മവിഭാഗം അത് പ്രതിബന്ധരൂപത്തിൽ നിൽക്കുന്നില്ലെങ്കിൽ ഈ ജന്മത്തിൽ വിദ്യ ഉണ്ടാകും. അത് നിന്നു കഴിഞ്ഞാൽ വിദ്യ ഉണ്ടാകത്തില്ല. പിന്നെ ആ പ്രതിബന്ധം എങ്ങനെ ഇല്ലാതാകും? ഒന്ന് പ്രധാനമായിട്ടൊന്ന് ഒരു സംഭവം എന്താണോ അനുഭവിച്ചു തന്നെ തീരുക. എന്നുവെച്ചാൽ ഈ ജന്മം ഒടുങ്ങുക, അത് തന്നെ അതോടുകൂടി തീരും. പലപ്പോഴും അങ്ങനെയാണ്. അപ്പോ വിദ്യ പ്രകാശിക്കും. അതാണ് ഭഗവാനും പറഞ്ഞ ഏതി ശ്രദ്ധയോ പേദ യോഗാചലിത മാനസ അപ്രാപ്യ യോഗ സംസിദ്ധിം കാംഗതിം കൃഷ്ണ വെച്ച് പാർത്ഥ നൈവേഹ നാമുത്ര നാശ തസ്യ വിദ്യതേ നഹി കല്യാണകർ കശ്ചിത് ദുർഗതിൻ പിഗച്ഛതി. ഇതൊക്കെ പറയുന്നതാണ് ഭഗവത്ഗീത. എല്ലാ ദിവസവും പാരായണം ചെയ്യേണ്ടതാണ്. ചെയ്താൽ നല്ലത്, ആശയങ്ങളൊക്കെ മനസ്സിലാക്കി. അപ്പോൾ കർമ്മം കർമാന്തരം തന്നെ, കർമാന്തരം എന്ന് പറഞ്ഞു അന്യകർമ്മം, മറ്റൊരു കർമ്മം, അത് തന്നെ വിദ്യയ്ക്ക് തടസ്സമായി. പ്രാരബ്ധകർമ്മ ഏതെങ്കിലും അത് വിഘ്നമായി നിൽക്കുന്നത് പാപകർമ്മങ്ങളാണ്. പുണ്യം എന്തായാലും വിഘ്നമായി വരും, പാപകർമ്മങ്ങളായിരിക്കും. അല്ലെങ്കിൽ ഇത്രയും മഹത്തായ വിദ്യയ്ക്ക് കയറി തടസ്സം നിൽക്കും. അപ്പൊ അത് തടസ്സം നിന്നു കഴിഞ്ഞാൽ ശ്രവണാദികൾ ഒക്കെ അനുഷ്ഠിച്ചു കഴിഞ്ഞാലും എന്തൊക്കെ അഭ്യാസങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ശബ്ദജ്ഞാനം ഉണ്ടാകും. ശബ്ദജ്ഞാനം ഉണ്ടാകാതെ സമ്യക് ജ്ഞാനം ഉണ്ടാകാതെ അതാണ് ഇവിടെ പറയുന്നത്. ഇതാ പ്രക്രാന്തസ്യ വിദ്യാസാധനസ്യ, വിദ്യാസാധനം പ്രക്രാന്തമായി എന്ന് പറഞ്ഞാൽ അതെല്ലാം കഴിഞ്ഞുപോയി എന്ന് വെച്ചാൽ എല്ലാം അനുഷ്ഠിച്ചു കഴിഞ്ഞു. കശ്ചിത് പ്രതിബന്ധോ ന ക്രിയതേ ഉപസ്ഥിത വിഭാഗേന കർമാന്തരേണ. നേരത്തെ പറഞ്ഞ പ്രസ്തുത പ്രതിബന്ധം എന്ന് പറഞ്ഞത് തന്നെയാണ് ഇവിടെ പറയുന്നത്, ഉപസ്ഥിത വിഭാഗേന കർമാന്തരേണ. കർമാന്തരം എങ്ങനെയുള്ള കർമാന്തരം? ഉപസ്ഥിത വിഭാഗമായ പ്രാരബ്ധരൂപത്തിൽ നിലനിൽക്കുന്ന മറ്റൊരു കർമ്മം, അത് കശ്ചിത് പ്രതിബന്ധ ന ക്രിയതേ, ഒരു പ്രതിബന്ധം ഉണ്ടാക്കാതിരുന്നാൽ തദാ, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇഹ ഏവ വിദ്യ ഉത്പദ്യത്തെ. ഇഹ എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൽ തന്നെ. ഏതൊരു ശരീരത്തിലിരുന്നു കൊണ്ടാണ് അവൻ സാധനകളിലെല്ലാം മുഴുകുന്നത്? ആ ശരീരത്തിലിരിക്കുക തന്നെ ആണ് ജന്മം എന്ന് പറയുന്നത്. ഈ വർത്തമാന ശരീരവാസം അതാണ് ജന്മം. അപ്പം അവിടെ ഇരുന്നുകൊണ്ട് തന്നെ എന്ത് വരും? ഇരിക്കെ തന്നെ വിദ്യയുണ്ടാകും ശരീരനാശത്തിന് മുമ്പ്. പിന്നെ ശരീരധാരണം ഇല്ല, അതുകൊണ്ടാണ് പറയുന്നത് പ്രക്രാന്തസ്യ വിദ്യാസാധനസ്യ. അങ്ങനെയൊക്കെ ഉള്ളവൻ അവൻ്റെ വിദ്യാസാധനമെല്ലാം പൂർത്തിയായി. കശി പ്രതിബന്ധവന ക്രിയതേ ഉപസ്ഥിത വിഭാഗിന് കർമാന്തരം. മറ്റൊരു കർമ്മം വന്ന് അത് കർമ്മം എങ്ങനെയുള്ള കർമ്മം? ഫലം കൊടുക്കാൻ തയ്യാറായ കർമ്മം. ആ ഫലം ഏത് രൂപത്തിലുള്ള ഫലമാണ്? വിദ്യയ്ക്ക് പ്രതിബന്ധമായ ഫലം അതാണ്. അത് പ്രതിബന്ധ രൂപത്തിലുള്ള ഫലമാണ്. എന്തെങ്കിലും പാപകർമ്മമായിരിക്കും. തദൈഹൈവ വിദ്യുത്പദ്ധതി. അങ്ങനെയാണെങ്കിൽ, അങ്ങനെയൊന്നുമില്ലെങ്കിൽ ഈ തന്നെ വിദ്യ ഉണ്ടാവും. യഥാതു ഖലു പ്രതിബന്ധ ക്രിയത്തെ. ഏതാണ് എന്റെ കർത്താവ്? ഉപസ്ഥിത വിഭാഗേന കർമാന്തരേണ പ്രതിബന്ധ ക്രിയത്തെ. ഉപസ്ഥിതം വിഭാഗം യസ്യ, അങ്ങനെയുള്ള കർമാന്തരത്തിലുള്ള വിഭാഗം ഉപസ്ഥിതമായ കർമാന്തരത്തിലൂടെ എപ്പോഴാണോ പ്രതിബന്ധ ക്രിയത്തെ, ആ കർമ്മം വന്നിട്ട് പ്രതിബന്ധത്തെ ഉണ്ടാക്കിയാൽ, തഥാ അമുത്ര. അമുത്ര എന്താണ്? അമുത്ര വിദ്യാജന്മ. വിദ്യാജന്മം അമുത്രയാണ്. അതാണ് സിദ്ധാന്തം ആദ്യം പറഞ്ഞിരിക്കുന്നത്. പ്രതിബന്ധമില്ലെങ്കിൽ ഈ ജന്മത്തിൽ സാധനങ്ങളൊക്കെ അനുഷ്ഠിച്ച്, പ്രതിബന്ധം ഉണ്ടെങ്കിൽ വരും ജന്മങ്ങളിൽ കാണാം. അപ്പോ പറയുന്നു, ഈ പ്രതിബന്ധം എന്താ ഈ ജന്മത്തിൽ തന്നെ കയറി വന്നത് എന്ന് സംശയം വരും. ഒരുപാട് കഷ്ടപ്പെട്ട് സാധനങ്ങളൊക്കെ അനുഷ്ഠിക്കുന്ന ഒരുവൻ അതിൻ്റെ ഇടയ്ക്ക് കൂടി ഈ പ്രതിബന്ധം കൂടെ എന്തിനാ കയറി വന്നു? കാരണം സഞ്ചിതമായ കർമ്മങ്ങൾ ഒരുപാടുണ്ടല്ലോ. എന്തായാലും ഈ സഞ്ചിത കർമ്മങ്ങളൊന്നും ഇപ്പോൾ ഫലം കൊടുക്കുന്നില്ല. ജന്മം എന്ന് പറയുന്ന ആരബ്ധ കർമ്മത്തിൻ്റെ ഫലമാണ്. അപ്പോൾ എത്രയോ സഞ്ചിത കർമ്മങ്ങൾ ഉണ്ട്. ഇതെല്ലാം പുനർജന്മ സിദ്ധാന്തത്തെ സ്വീകരിക്കുന്നതിനനുസരിച്ച് പറയാണ്. അപ്പൊ പിന്നെ എന്തുകൊണ്ട് ഇത്രയും നല്ല എന്താണ് ഒരു ജന്മത്തിൽ ഇതെല്ലാം ചെയ്യാൻ പറ്റിയ ഒരു കർമ്മത്തിൽ, ശാന്തികർമ്മത്തിൽ വേതാളം എന്ന് പറഞ്ഞതുപോലെ ശാന്തികർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭൂവശാന്തി ഭൂശാന്തി എന്ന നമ്പർ. അതിൻ്റെ ഇടയ്ക്കാണ് വേതാളം പ്രത്യക്ഷപ്പെടുന്നത്. പിന്നെന്തായിരിക്കും സ്ഥിതി? അപ്പോൾ ഒരുവൻ ഒരുപാട് ജന്മങ്ങളുടെ ചിത്തശുദ്ധിയൊക്കെ നേടി ഈ ജന്മത്തിൽ വന്നു ശ്രവണാദി സാധനങ്ങൾ ചെയ്യുമ്പോൾ പ്രാരബ്ധം ഒന്ന് തടസ്സം നിൽക്കുക. ഇതെങ്ങനെ ശരിയാവും? ഇതിനെന്താ യുക്തി? അങ്ങനെ സംശയിക്കാമല്ലോ. അത് പൂർവ്വജന്മത്തിൽ അങ്ങനെ വന്നാൽ പോരെ. എല്ലാത്തിനും ശാസ്ത്രയുക്തികളുണ്ട്. അതാണ് അത് പറയുന്നത്, ഉപസ്ഥിത വിഭാഗത്വഞ്ച കർമ്മണോ ദേശകാല നിമിത്ത ഉപനിപാതാത് ഭവതി. കാരണം ഈ കർമ്മം ഫലം കൊടുക്കുന്നതിന് ദേശകാലങ്ങളെന്ന് പറയുന്ന ഒരു നിമിത്തം കൂടെയുണ്ട്. ദേശവും കാലം അതനുസരിച്ചിട്ടാണ് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ കർമ്മത്തിന് ഫലമെന്നേ പറയുന്നുള്ളൂ. അതിന് വ്യവസ്ഥയുണ്ട്. ശാസ്ത്രം വ്യവസ്ഥ എന്ന് എന്തിനാണോ, കർമ്മത്തിന് ഇന്ന കർമ്മത്തിന് ഇന്ന ഫലം. സുരാപാനം പാപമാണ്, അത് ചെയ്ത ഇന്ന ഫലം. ബ്രഹ്മഹത്യ പാപമാണ്, അത് ചെയ്ത ഇന്ന ഫലം. ഇങ്ങനെയുള്ള കർമ്മഫലങ്ങൾക്ക് നിയമം പറയുന്നുണ്ട്. പക്ഷേ ദേശകാലത്തെക്കുറിച്ച് ഒരിടത്തും പറയുന്നുണ്ട്. ഇന്ന ദേശത്തിന് ഇന്ന കാലത്തിൽ സംഭവിക്കുന്നു വ്യവസ്ഥിതിയില്ല. അത് വ്യവസ്ഥിതി ഇല്ലാത്തതുകൊണ്ട് ഏത് കാലത്തും ഏത് ദേശത്ത് സംഭവിക്കാം. അതുകൊണ്ട് ഈ ശരീരത്തിൽ സംഭവിക്കുന്നു. ഇപ്പോഴാണ് അതിൻ്റെ കാലവും ഇതാണ് അതിൻ്റെ ദേശവും. അതിൻ്റെ വ്യവസ്ഥ എന്ന് പറയുന്നത് ശാസ്ത്രം പറയുന്നില്ല. കർമ്മഫല നിയമങ്ങളുടെ ബന്ധത്തെ പറയുന്നുണ്ട്. ഇന്ന കർമ്മത്തിലില്ല, ദേശകാല നിമിത്തങ്ങളെ കുറിച്ച് പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ മഴ പെയ്യാൻ വേണ്ടി യാഗം ചെയ്യാം, അത് ഏത് ദേശത്ത് ഏത് കാലത്തിലെന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഈ ജന്മത്തിൽ ഞാൻ മഴ പെയ്യാൻ വേണ്ടി യാഗം ചെയ്തു, അടുത്ത ജന്മത്തിൽ ഗൾഫിലിരിക്കുമ്പോഴാണ് മഴ പെയ്യുന്നത്. ദേശം മാറിയോ കാലം മാറിയോ ഇതെന്താ സംഭവിക്കുന്നു? ഗൾഫിൽ പോയപ്പോ അവിടെ മഴ പെയ്യുന്നു. ശാസ്ത്രം അതിനൊന്നും പറയുന്നില്ല. അതങ്ങനെ സംഭവിക്കുന്നു. പിന്നെ അങ്ങേറ്റം പറയാം, കർത്താവിന്റെ നിശ്ചയം പോലെ നടക്കും. നീ പറയാൻ പറ്റും. അപ്പൊ വിഭാഗം എന്ന് പറയുന്നത് കാലദേശ നിമിത്തങ്ങളെ കൂടെ അപേക്ഷിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഇത്രയും പുണ്യം എല്ലാം ഉള്ള ഈ ജന്മത്തിൽ തന്നെ എന്ത് വന്നു ചാടി, പ്രതിബന്ധവും വന്നു ചാടി. ആരെയും പഴി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, തലയിച്ചൊറിഞ്ഞിട്ടും കാര്യമില്ല. ദേശകാലങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രത്തിന് പോലും ഒന്നും പറയാനില്ല. പിന്നെ നമുക്കിങ്ങനെ ആഗ്രഹിക്കാൻ പറ്റും, ഇതൊന്നും വരാൻ പാടില്ല, വിഗ്രഹങ്ങളൊന്നും വരാൻ പാടില്ല. അതാണ് ഇവിടെ പറയുന്നത്.